ഉപാസന ധർമ്മം എന്ന് ഇവിടെ പറഞ്ഞു തരുന്ന ചാതുർണാക്കയാണ്. അപ്പൊ സനാതനധർമ്മത്തെല്ലാം ഞാൻ പരിഷ്കരിച്ചതെന്ന് പറഞ്ഞപ്പോ ചിലർക്ക് സംശയമുണ്ടായി. അവർ പറയുന്നത് അതങ്ങനെ പറയാൻ പറ്റും, കാരണം ഹിന്ദുമതം അതാണല്ലോ വാസ്തവത്തിൽ. ആ ഹിന്ദുമതത്തിൽ പെട്ടവരാണെന്ന് പരിഷ്കരിച്ചത്. അപ്പോൾ അത് ഹിന്ദുമത സനാതനധർമ്മമാണല്ലോ, അപ്പോൾ അതിനെയുള്ള പരിഷ്കരിച്ചതും അത് പരിഷ്കരണവും ആചാര പരിഷ്കരണവും എന്ന് പറയും. അത് ഹിന്ദുമതത്തിന്റെ പരിഷ്കരണമാണ് എന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെ സംശയം ചിലർ ഉന്നയിച്ചു അത് കേട്ട് കഴിഞ്ഞു. അപ്പൊ അത് വരുന്ന അവിടെ വരുന്ന പ്രധാനമായ വ്യത്യാസം ഞാനീ പറയുന്നതൊക്കെ എന്താണ്, നമ്മുടെ ശാസ്ത്രങ്ങൾ ഇതിനെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എന്റെ ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ചല്ല, പിന്നെ അതുമല്ല ഇന്നത്തെ ഹൈന്ദവ രാഷ്ട്രീയം അതിനനുസരിച്ചുമല്ല പറയുന്നത്. ഇന്നത്തെ ഏതെങ്കിലും രാഷ്ട്രീയ സിദ്ധാന്തത്തിനനുസരിച്ചുമല്ല പറയുന്നത്. നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ സനാതനധർമ്മം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തമായും ധരിക്കും. ഈ പറയുന്നതിലൊന്ന് രാഷ്ട്രീയം, അതിനനുസരിച്ച് ആ സനാതനധർമ്മത്തെ അല്ല പരിഷ്കരിച്ചത്. ആൾക്കാർക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഈ സനാതന മൂല്യവും സനാതനധർമ്മവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ വയ്യാത്തതാണ്. സനാതന മൂല്യങ്ങളെന്ന് പറയുന്നത് സത്യം, ദയ, ശാന്തി, സ്നേഹം ഇങ്ങനെയുള്ള സദ്ഗുണങ്ങൾ, ശുചിത്വം ഇങ്ങനെയൊക്കെയുള്ള സദ്ഗുണങ്ങൾ, അഹിംസ ഇത്തരം ഗുണങ്ങളെ നമുക്ക് സനാതന മൂല്യങ്ങളെന്ന് പറയാം. ഈ സനാതനം എന്ന് പറഞ്ഞാൽ അത് എന്നും ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യനിങ്ങനെ പരിണമിച്ച് മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കുകയും അവരിൽ രൂപപ്പെട്ടു വരികയും ചെയ്ത ഗുണങ്ങളാണത്. പരിണാമം അനുസരിച്ച് മനുഷ്യൻ മൃഗമായിരുന്നു, അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അന്ന് ഇതൊന്നും കാണാൻ വഴിയില്ല, ഇന്ന് കാണുന്ന പോലെ കാണാൻ വഴിയില്ല. അപ്പോൾ സനാതന മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പണ്ടേ ഉണ്ടായിരുന്നെന്നല്ല, ഏതായി പണ്ട്, അതും കാലക്രമേണ മനുഷ്യനിൽ രൂപപ്പെട്ടു വന്നാണ്. ആ മൂല്യങ്ങൾ എന്നും നിലനിൽക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. കാരണം സത്യവും നീതിയും ദയയും സ്നേഹവും കാരുണ്യവും ഒക്കെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ മനുഷ്യൻ നീതിയെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇതിനെയാണ് സനാതന മൂല്യങ്ങളെന്ന് പറയുന്നത്. ഈ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മൂല്യങ്ങളെന്നുള്ള, അല്ലെങ്കിൽ അത് പരിഷ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വേണ്ടതാണ്, അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരിക്കുകയാണ് ചെയ്തത്. അതാണ് സത്യം, ധർമ്മം, ദയാശാന്തി എന്നെല്ലാം എഴുതി വെച്ചത്. അപ്പം നിലവിലുള്ള കാര്യങ്ങൾ തന്നെ, പക്ഷെ ജനങ്ങളെ അതിനെക്കുറിച്ച് നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടിരുന്നു, ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ വരുമ്പോൾ കാല അനുസൃതമായ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പം ധർമ്മത്തിൻ്റെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ സനാതന മൂല്യം വേറെ, നമ്മളിവിടെ പറയുന്ന സനാതനധർമ്മം വേറെ. അപ്പം സനാതന മൂല്യങ്ങളെ ഗുരു ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു, അത് ശരിയാണ്. അതേത് കാലത്ത് മനുഷ്യന് വേണ്ടതുമാണ്. ഇപ്പം നീതിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സമൂഹം നേരെ പോകും? ഈ സനാതന മൂല്യങ്ങളെ തന്നെ ചിലടത്ത് സനാതനധർമ്മങ്ങളെന്നും പറയും. അത് പറയാം, അത് ഭാഷയ പ്രയോഗത്തിൽ വരുന്ന വ്യത്യാസമാണ്. പക്ഷെ അവിടെ നമ്മൾ അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അസത്യം എന്ന് പറയുന്ന ഒരു സനാതനമായ ധർമ്മമാണെന്ന് പറഞ്ഞാൽ ശരി, അഭിപ്രായ വ്യത്യാസമൊന്നും. ഇത് ഗുരു സ്വീകരിച്ചു, എല്ലാവരും സ്വീകരിക്കുന്നു, എല്ലാവരും സ്വീകരിച്ചില്ലെങ്കിലും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്വന്തം കാര്യത്തിലെങ്കിലും, അല്ലേ? മറ്റുള്ളവനോട് സ്നേഹമില്ലാത്തവനും തനിക്കത് കിട്ടണമെന്ന് ആഗ്രഹിക്കും. മറ്റുള്ളവനോട് നീതി കേട് പ്രവർത്തിക്കുന്നവനും തനിക്ക് നീതി വേണമെന്ന് ആഗ്രഹിക്കും. അപ്പൊ ഇത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഗുരു അതിനെ ഊന്നിപ്പറഞ്ഞു, അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ പോലും നടത്തിയത്. അതല്ല സനാതനധർമ്മം എന്ന് പറയുന്നത്. എന്ന് പറയുന്നു വെച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സനാതനധർമ്മം, നമ്മുടെ ഈ പുരാണങ്ങളിലും സ്മൃതികളിലും എല്ലാം ഈ സനാതന മൂല്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അത് തർക്കമുള്ള കാര്യമുണ്ട്, അതവിടെ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ സനാതനധർമ്മമെന്ന് പറഞ്ഞു വന്നിരുന്നത് എന്താണ്? ചാതുർവർണ്ണീയത്തെയാണ്, അതാണ്. അതിനാണ് സനാതന ധർമ്മമെന്ന് പറഞ്ഞു വന്നിരുന്നത്. അതിനെ പരിഷ്കരിച്ചില്ലെന്നാണ് പറഞ്ഞത്. ഇനി ഹിന്ദു മതത്തെ പരിഷ്കരിച്ചോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഹിന്ദു മതം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയും. ഈ ഭാരതദേശത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരുടെയും മതം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദീർഘകാലം ജീവിച്ചിരുന്ന എല്ലാവരുടെയും മതം ഹിന്ദുമതമാണെങ്കിൽ, അതിലിനി വേണമെങ്കിൽ എന്താണ് ഇസ്ലാം മതം ക്രിസ്തു മതം രണ്ടും അബ്രഹാമിക മതങ്ങളാണ്, അത് പുറത്തുനിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ ശരി, അതിനെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് ആണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരും പുറത്തുനിന്ന് വന്നവരാണ്, അത് മറ്റൊരു കാര്യം. ഇന്നത്തെ പഠനമനുസരിച്ച് ഔട്ട് ഓഫ് ആഫ്രിക്ക എന്നുള്ള തിയറിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവർ, ആരാദ്യം വന്നു ആര് പിന്നീട് വന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പല കാലങ്ങളിലായി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും തിരിച്ചു പോയി അങ്ങനെ വന്ന ഒരു സമൂഹമാണ് ലോകം മുഴുവൻ. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഇന്നത്തെ ശാസ്ത്ര സിദ്ധാന്തം. മറ്റൊന്ന് കിട്ടുന്നവരെ നമുക്ക് അംഗീകരിച്ചേ പറ്റും. അപ്പൊ പിന്നെ ആരാ പുറത്തു നിന്നൊന്നുമല്ല, എല്ലാവരും പുറത്തു നിന്നൊന്നവരും. എന്നാലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവർ ഹിന്ദുക്കൾ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോ ആ ഹിന്ദുക്കൾ എന്നറിയപ്പെട്ടിരുന്നത് അതിനെ ഹിന്ദുമതം എന്ന് വിളിക്കുകയാണെങ്കിൽ, ആ ഹിന്ദുമതത്തിൽ എന്ന് പറയുന്നത് കേവലം ജാതികളായിരുന്നു. അത് ഒന്ന് നാല് ജാതികൾ. ആ നാല് ജാതികൾ എന്ന് പറയുന്നത് അതേ രൂപത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര രൂപത്തിൽ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ വടക്കേന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ബ്രാഹ്മണർ കടന്നു വരികയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം, അതിന് ഇന്നത്തെ ജീവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സൗത്ത് ഇന്ത്യൻ അൻസെസ്റ്റേഴ്സ് എന്നാണ്. ഒരു വിഭാഗം ഇവിടെ രൂപപ്പെട്ട് വന്നതാണ്. ഇതെല്ലാം കലർന്നിരിക്കുന്നതാണ്. ഇതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ അൻസെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടായി വിഭജിക്കുകയാണ്. അടുത്ത കാലത്ത് കാണുന്ന പഠനങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങളിൽ ക്രമേണ എന്ത് ചെയ്തു, വടക്കേന്ത്യയിൽ നിന്ന് ബ്രാഹ്മണർ ഇങ്ങോട്ട് കടന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ജാതികളെല്ലാം, പല ജാതികളുണ്ടായിരുന്നു. ആ ജാതികളുടെ അവസ്ഥയെക്കുറിച്ച് പൊതുവെ ഇന്നത്തെ ചരിത്രകാരന്മാർ പറയുന്നത് പിൽക്കാലത്ത് വന്നതുപോലെയുള്ള അയിത്തവും ആചാരവും അവിടെ ഇല്ലായിരുന്നു. സംഘകാലം ഇതൊന്നും ഇങ്ങനെ ഒരു ജാതി പ്രശ്നമേ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നാവാം. പക്ഷെ ഇവിടെ ജൈനന്മാരും ബൗദ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, ആ വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാവരും പറയുന്നത് 14-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിൽ ഈ ഐത്തത്തിൻ്റെ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥ രൂക്ഷമായി. അതിനുമുമ്പ് ജാതി ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കാലത്ത് വിവാഹത്തിന് പോലും ജാതി പരിഗണിച്ചിരുന്നില്ലെന്നുള്ളതാണ്. എല്ലാവരും പരസ്പരം വിവാഹം കഴിച്ചൊക്കെ ജീവിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ കാലശേഷമാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ജാതി വ്യവസ്ഥ രൂക്ഷമായി. അതായത് ബ്രാഹ്മണർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് അവരിവിടെ സ്മൃതികൾ ഉണ്ടാക്കി. മനുസ്മൃതിയെ തുടർന്ന് ശങ്കര സ്മൃതി, ഭൃഗു എന്താ ഭാർഗവ സ്മൃതി, ഇങ്ങനെയൊക്കെയുള്ള ചില സ്മൃതികൾ ഉണ്ടാക്കിയിട്ട് ഐത്ത ആചാരങ്ങൾ 64 അനാചാരങ്ങളൊക്കെ അതി വരുന്നതാണ്. അതെല്ലാം നടപ്പിലായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ ജാതികളിൽ തമ്മിൽ വലിയ അകൽച്ച വരികയും സ്മൃതി നോക്കി രാജാക്കന്മാർ ഭരിക്കാൻ തുടങ്ങി. അത് കൊച്ചി രാജാവായാലും തിരുവനന്തപുരം രാജാവായാലും ഈ രാജാക്കന്മാരെല്ലാം ഇവരെഴുതിവെച്ച സ്മൃതികളനുസരിച്ച് ഭരണം തുടങ്ങിയപ്പോൾ ആണ് ഈ ഐത്തം നിലവെന്നാണ്. അത് 14-ാം നൂറ്റാണ്ടിന് ശേഷമെന്നാണ് പല ചരിത്ര പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഏതൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം, എന്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് കാരണം ഇവിടുത്തെ സ്മൃതികളാണ്. ഇതിന് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ബ്രാഹ്മണർക്ക് പ്രേരകമായത് അവിടെ നിലവിലിടുന്ന മനുസ്മൃതിയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യാസപ്പെടും. മനുസ്മൃതിയിലെ അടിക്കണക്കൊന്നുമില്ല, ഇതിൽ അതെല്ലാം കൊണ്ടുപോകും. എന്നാലും അത് എഴുതി പിടിപ്പിച്ചാണ്, നടപ്പിലാക്കിയ ഒരു ആചാരങ്ങളാണ്. നിങ്ങളേതെങ്കിലും ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം അതിനെക്കുറിച്ച്, വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒന്ന് ഈ ചാതുർവർണ്ണി എന്ന് പറയുന്ന ഉണ്ടായിരുന്നു. കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ അവർക്ക് ചേര രാജാക്കന്മാരും മറ്റും ഭരിച്ചിരുന്ന സ്ഥലമാണ്. തമിഴ്നാട് കേരളം എന്നുള്ള ഒരു ഭേദമില്ലാതെ തന്നെ ഇതൊക്കെ ഒരുമിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. അപ്പോ ആ ഒരു സ്ഥിതിയിൽ ഇവിടെ ജാതികൾ ഉണ്ടായിരുന്നു, ഒരുപാട് ജാതികൾ ഉണ്ടായിരുന്നു. ഈ ജാതികളിലെല്ലാം ഇങ്ങനെ അയിത്തവും അനാചാരങ്ങളും 64 അനാചാരങ്ങൾ എന്ന് പറയുന്നത് തന്നെ മറ്റു സ്ഥലങ്ങളില്ലാതിരുന്ന ആചാരങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് അതിന് അനാചാരം എന്ന് പേര് വന്നത്. അനാചാരം അങ്ങനെയാ വരുന്നത്, തെറ്റായ ആചാരം എന്നുള്ളതല്ല. മറ്റു സ്ഥലങ്ങളിൽ നടപ്പിലില്ലാതിരുന്ന ആചാരങ്ങൾ ഇവിടെ നടപ്പിലാക്കിയപ്പോൾ എന്തായി, നിലവിലില്ലാത്ത ആചാരങ്ങൾ എന്നാണ് അനാചാരങ്ങളുടെ അർത്ഥം. പിന്നെയാണ് അത് അനാചാരം വേറൊരർത്ഥത്തിൽ വന്നത്. 64 അനാചാരം ഇപ്പോഴും കിട്ടും, ആ ബുക്കുകളൊക്കെ ഇപ്പോഴും കിട്ടും. നെറ്റിൽ അതെല്ലാം കിടപ്പുണ്ട്, ശങ്കര സ്മൃതിയും മറ്റും. അപ്പൊ ഇവിടെ ചാതുർവർണ്ണയില്ല. ഇവിടെ ചാതുർവർണ്ണി ആയിരുന്നു എന്ന് വെച്ചാലല്ല, ജാതി നമുക്ക് ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ പറയുന്ന അനാചാരം കൂടെ നടപ്പിലാക്കിയാണ്. അതാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. പിന്നെ അതങ്ങനെ വന്നു, ഇവിടെ സ്മൃതികൾ ഉണ്ടാക്കി നിർബന്ധമാക്കി. പിന്നെ ഇത് വ്യാപകമായി പ്രചരിച്ചത് നമ്മുടെ പുരാണങ്ങളിലൂടെ. അത് സാർവത്രികമായപ്പോൾ അതിലൂടെ ഈ ജാതി വ്യത്യാസങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ വന്ന് ഇവിടെ തന്നെ വലുതാക്കി. പിന്നെ അത് അതിന്റെ ഗുണഭോക്താക്കൾ കേരളത്തിലാണെങ്കിൽ തന്നെ അതിന്റെ ഗുണഭോക്താക്കളായി വന്നവർ അത് സംരക്ഷിക്കാൻ ശ്രമിച്ചു. അവരാ കഴിയുന്ന രീതിയിൽ എല്ലാവരും അത് സംരക്ഷിക്കാൻ ശ്രമിച്ചു. അത് അപ്പോൾ എന്ത് ചെയ്തു, അവിടെ മേൽത്തട്ട് കീഴ്ത്തട്ട് വന്നു. അതിൽ സവർണൻ അവർണൻ എന്ന് ഇവിടെ പറയുന്നതും ശരിയാ, അതിന്റെ ശരിയായ അർത്ഥത്തിലല്ല. ആൾക്കാരുടെ ബുദ്ധിയിൽ, ഇവിടെയുള്ള ആൾക്കാരുടെ ബുദ്ധി ഇരിക്കുന്നതൊക്കെ വേറെ രീതിയാണ്. ഈ സവർണൻ എന്ന് കൊണ്ട് പറഞ്ഞിരുന്നത് സമാന വർണ്ണങ്ങളുള്ളവരാണ് സവർണർ, സമാന വർണ്ണത്തിൽപ്പെട്ടവർ എന്ന് വെച്ചാൽ ഇപ്പൊ ബ്രാഹ്മണൻ, അവര് ബ്രാഹ്മണന്റെ സവർണൻ ബ്രാഹ്മണനെ ആകത്തുള്ളൂ, വേറെ ആളാകത്തില്ല, ക്ഷത്രിയനാകത്തില്ല. എന്തുകൊണ്ട്? അവരാണ് ഒരേ വർണ്ണത്തിൽപ്പെട്ടവർ. അവരെ സവർണ്ണെന്ന് പറയാൻ എന്താ കാരണം? കാരണം അവർ പല ഗോത്രങ്ങളിലായിരുന്നു. ബ്രാഹ്മണർക്ക് തന്നെ പല ഗോത്രങ്ങളിലാണ്, പക്ഷെ ഒരു വർണ്ണത്തിലാണ്. വർണ്ണം എന്ന് വെച്ചാൽ ജാതി, വേറെ അർത്ഥമൊന്നുമില്ല. വർണ്ണം വേറെയാണ്, ജാതി വേറെയാണെന്നൊക്കെ ഇന്ന് പറയുന്നത് ഹൈന്ദവ രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളാണ്. അതിന് ചരിത്രമായിട്ടോ നമ്മുടെ സാഹിത്യമായിട്ടോ ബന്ധമൊന്നും. അപ്പോ അവരാണ് സവർണനെന്ന് പറയുന്നത്. ഇപ്പൊ ബ്രാഹ്മണൻ ഒരിക്കലും ക്ഷത്രിയൻ സവർണനാകത്തില്ല, ക്ഷത്രിയർ സവർണനാണ്. എന്തുകൊണ്ട്? അവർക്കും വേറെ വേറെ കുലങ്ങളുണ്ടായിരുന്നു, നമ്മൾ രാജവംശങ്ങളെന്നൊക്കെ പറയും. അപ്പൊ പക്ഷെ അവരെല്ലാം ക്ഷത്രിയരായിരുന്നു. അപ്പോൾ അവരെല്ലാം എന്തായി? സവർണരായി. അതിൽ തന്നെ ആ ജാതികളിൽ തന്നെ ഉപജാതികളും വരും, എല്ലാ ജാതികളിലും ഉണ്ടായിരുന്നു. പക്ഷെ പൊതുവെ അവരെയൊക്കെ സവർണരെന്ന് പറയും. അങ്ങനെയാണ് സവർണർ വന്നത്. ശൂദ്രനും സവർണനാണ്. ശാതപൂർണിമനുസരിച്ച് ശൂദ്രൻ സവർണനാണ്. എന്തുകൊണ്ട്? ശൂദ്രനെന്ന് പറയുന്ന ഒരു വർണ്ണത്തിലെല്ലാവരും പെട്ടിരിക്കുന്നു. അപ്പൊ ഈ നാല് വർണ്ണത്തിൽ പെടാത്തവര് എന്താണ്? വർണ്ണബാഹ്യരാണ്. വർണ്ണബാഹ്യരെന്ന് പഴയകാലത്ത് കൂടുതലും പറഞ്ഞിരുന്നത് സങ്കരജാതികളാണ്. സങ്കരജാതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീയിൽ, ചാതുർവർണ്ണത്തിൽപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയിൽ, ബ്രാഹ്മണന്റെ സവർണനല്ലാത്ത ശൂദ്രൻ പുരുഷനിൽ ഒരു സന്താനം പിറന്നു കഴിഞ്ഞാൽ അവൻ ബഹിഷ്കൃതനാണ്, അവനാണ് ചണ്ടാളൻ. ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളിലും സ്മൃതികളിലും ഒക്കെ നൂറുകണക്കിന് ജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വർണ്ണത്തിൽ നിന്ന് വേറൊരു വർണ്ണം വിവാഹം കഴിച്ചാൽ അതിനെയാണ് വർണ്ണസങ്കരം എന്ന് പറയുന്നത്. വർണ്ണസങ്കരത്തിനുണ്ടാകുന്ന ജാതികൾ എല്ലാം എന്താണ്? അവരെല്ലാം അവർണരാണ്. എന്നുവെച്ചാൽ അവർ വർണ്ണരഹിതരാണ്. അവർണ്ണം എന്ന് വെച്ചാൽ വർണ്ണര, അവർക്ക് വർണ്ണമില്ല. ഈ പറയുന്ന നാല് വർണ്ണം എന്ന് വെച്ചാൽ നാല് ജാതികൾ, ഈ നാല് ജാതികൾ അവർ പെടുന്നില്ല. ശൂദ്രനിൽ തന്നെ ഉപവിഭാഗങ്ങളുണ്ട്, തൊഴിലനുസരിച്ച് അവരും അതിൽ പെടുന്നതാണ്. ഇതായിരുന്നു പഴയ വ്യവസ്ഥ. അപ്പൊ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ നാല് വർണ്ണങ്ങളും ചേർത്താണ് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്നു നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഇന്ന് ആൾക്കാർ എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, കാരണം ഇന്നിത് പറഞ്ഞാൽ നിൽക്കത്തില്ല. കാരണം ഇന്നിപ്പോ ഇതൊക്കെ പറയുമ്പോൾ വോട്ട് കൂടെ നോക്കണം. വോട്ട് കിട്ടത്തക്ക രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് വരും? വർണ്ണം വേറെയാവും, ജാതി വേറെയാവും. അപ്പോൾ ഈ നാട്ടിൽ, കേരളത്തിൽ മാത്രമല്ല, കേരളം തമിഴ്നാട് തുടങ്ങിയ ഈ ഭൂപ്രദേശങ്ങളിൽ ചാതുർവർണ്ണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവിടെ ബ്രാഹ്മണ ജാതി പുറത്തുനിന്ന് വന്നവരും ബാക്കി ഇവിടെ ഉള്ളതെല്ലാം ഭിന്ന ജാതികളുമായിരുന്നു. അവരിൽ ഒരുപാട് അയിത്തം പോലെയുള്ള ദുരാചാരങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഗുരുദേവൻ എന്തിനെയാണ് പരിഷ്കരിച്ചതെന്ന് നോക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞ പലർക്കും ദഹിക്കാത്ത ഏതാണ് സംശയങ്ങൾ. ഗുരുദേവൻ പരിഷ്കരിച്ചത് ഈ ചാതുർവർണ്ണയത്തെയാണോ? സനാതന ധർമ്മം ചാതുർവർണ്ണ അതിനാണോ പരിഷ്കരിച്ചത്? അതിനെ പരിഷ്കരിക്കാൻ അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഉണ്ടെങ്കിലല്ലേ പരിഷ്കരിക്കും. പറയുന്ന ഏതൊന്നുണ്ട്? പിന്നെന്താ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി? പിറകില് പിറകില് പിറകില് പിറകില ഞാൻ ചോദിച്ചത്. എന്താ പറഞ്ഞത്? ആ നേരെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലായി? പുറത്തിറങ്ങി കത്തിക്കേണ്ട കാര്യങ്ങളാണത്. എന്തുകൊണ്ട് ജാതകമണ്ഡലത്തെ പരിഷ്കരിച്ചില്ല? അതിനോട് ഉത്തരം പറയണമല്ലോ. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇല്ലാത്തതിനെ എങ്ങനെ പരിഷ്കരിക്കും? സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണത്തെയാണ്. എല്ലാ ശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കും, നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിലൊക്കെ അതിനെ പറഞ്ഞിരിക്കും. അതിനെ ഗുരു പരിഷ്കരിച്ചിട്ട്, കാരണം അങ്ങനെ ഒരു സാധനം അല്ലായിരുന്നു. അല്ലേ? അപ്പോ പിന്നെ ഗുരു എങ്ങനെ സനാതനധർമ്മത്തെ പരിഷ്കരിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ഏത് എന്ന് പറയുന്നത്? ഗുരു സനാതനധർമ്മത്തെ പരിഷ്കരിച്ചു എന്ന് പറയുന്നവർക്ക് ഈ സനാതനധർമ്മം എന്താണെന്ന് അവർക്കറിയത്തില്ല. നമ്മുടെ ഈ ശാസ്ത്രങ്ങളിൽ സനാതനധർമ്മം എന്ന് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് എന്നവർക്കറിയത്തില്ല. അപ്പൊ ഈ സനാതനധർമ്മത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ഈ സ്മൃതികാരന്മാരും, അത് സ്മൃതികാരന്മാർ മാത്രമല്ല ഇവിടുത്തെ ദാർശനികന്മാരും, അതുകൂടെ പറയണം പ്രത്യേകിച്ച്. അതായത് സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, അദ്വൈതിയായ ശങ്കരാചാര്യർ ഉൾപ്പെടെ ഈ സനാതനധർമ്മം സനാതനമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഇവരെല്ലാവരും ചാതുർവർണ്ണയത്തിന്റെ പ്രവാചകന്മാരായിരുന്നു. അവരെല്ലാവരും ആഗ്രഹിച്ച് അത് അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ്. എല്ലാവരുടെയും താല്പര്യം അത് വ്യക്തമായി അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അത് ആൾക്കാരതൊന്നും വായിക്കും പഠിക്കത്തൊന്നും ചെയ്യത്തില്ല. രാഷ്ട്രീയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അപ്പൊ ആ സനാതന ധർമ്മത്തിൽ ഗുരു തൊട്ടിട്ടേ ഇല്ല. അപ്പൊ ഗുരുവിന്റെ പ്രവർത്തനം തന്നെ പറയാം. ഗുരുവിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. SNDP സ്ഥാപിച്ച് SNDPയിലൂടെ ഈഴവര്, തീയര്, അല്ലെങ്കിൽ ബില്ലൂറി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ജാതികളുടെ ഇടയിലാണ് ഗുരുവിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. അതില് ഇതിലേതാണ് ഈ സനാതനധർമ്മത്തിൽപ്പെട്ടവരിലാരാണ്? ഇവരെല്ലാം ഈ വർണ്ണബാഹ്യരാണ്. ഈ പറയുന്ന ചാതുർവർണ്ണത്തിൽപ്പെട്ട ആൾക്കാരല്ല ഇവര്. ഗുരുവിന്റെ പ്രവർത്തനം അവിടെയാ തുടങ്ങുന്നത്. പിന്നെ ഗുരുവിന്റെ സന്ദേശങ്ങൾ മാനവികമാണ്, അത് മറ്റു വേറൊരു കാര്യം. പക്ഷെ ഗുരുവിന്റെ പ്രവർത്തനം ഇവിടെയാ പരിഷ്കരണം. ആചാര പരിഷ്കരണമെന്നും മത പരിഷ്കരണമെന്നും പറയുമ്പോൾ ഗുരു പ്രത്യേകം പറയുന്നുണ്ടത് സമുദായത്തിലാണ് അത് പ്രാവർത്തികമാക്കിയത്. അതിലൊന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല. കാരണം അതിന് മറ്റൊരു കാര്യം കൂടെയാണ്. അന്ന് ഇപ്പോ ഈ സമുദായത്തിൽ ആചാര പരിഷ്കരണം നടത്തുമ്പോൾ ഗുരു നടത്തിയ ഈ ആചാര പരിഷ്കരണങ്ങൾ മറ്റു സമുദായങ്ങൾ സ്വീകരിച്ചോ? കേരളത്തിൽ വേറെ സമുദായങ്ങൾ ഉണ്ടായിരുന്നു, ആരും സ്വീകരിച്ചിട്ടില്ല. ഗുരുവിന്റെ പരിഷ്കരണങ്ങളെല്ലാം SNDP അംഗീകരിച്ച സമുദായങ്ങളിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. മറ്റ് സമുദായങ്ങൾ കാരണം എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല? മുകളിൽ താഴെയുള്ളവരുണ്ടായിരുന്നല്ലോ, അവരെയും ചിന്തിക്കണമല്ലോ. താഴെയുള്ളവർ സ്വീകരിച്ചോ? സ്വീകരിച്ചോ? ആര്? ഈ സമുദായം ഒരു പരിഷ്കരിച്ചപ്പോ വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ഗുരു നടത്തിയ പരിഷ്കാരങ്ങൾ, ഗുരു ആ പ്രവർത്തനം നടത്തുമ്പോൾ മറ്റ് ഓരോ സമുദായങ്ങളും അവരവരുടേതായ സംഘടനകൾ രൂപീകരിച്ച് ഇവിടെ പുലയർ മഹാസഭയുണ്ടാക്കി അവരുടേതായ രീതിയിൽ അവർ പരിഷ്കാരങ്ങൾ നടത്തിയ ചെയ്തു. നായന്മാര് NSS ഉണ്ടാക്കി അവർ പരിഷ്കരിച്ചു. ബ്രാഹ്മണര് ബ്രാഹ്മണ മഹാസഭയുണ്ടാക്കി പരിഷ്കാരം നടപ്പിലാക്കി. തണ്ടാർ മഹാസഭ ഉണ്ടായി, വിശ്വകർമ്മ മഹാസഭ ഉണ്ടായി. ഇവിടെയുള്ള സർവ്വജാതികൾക്കും എന്തുണ്ടായി? അതായ പിന്നെ അവരെല്ലാവരും ഗുരു പറഞ്ഞ ഒരു കാര്യം സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? സംഘടന കൊണ്ട് ശക്തരാകുക. അല്ല, SNDP എന്നുള്ളതല്ല, ഗുരുവിന്റെ സന്ദേശമാണ് എന്താണ്? സംഘടന കൊണ്ട് ശക്തരാകുക. അപ്പൊ ഓരോരുത്തരും സംഘടന ഉണ്ടാക്കി എല്ലാവരും ശക്തരാകാൻ ശ്രമിച്ചു. അപ്പൊ അതില് ഇപ്പൊ SNDP എന്ന് പറയുന്ന സംഘടന അത് ആദ്യകാലത്ത് മറ്റ് ജാതിയിലുള്ളവരെ ഉൾക്കൊള്ളാൻ അത് തയ്യാറായില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിൽക്കാലത്തും ഇപ്പോ നായന്മാരെ എസ്എൻഡിപ്പിച്ച് തരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. കാരണം അവരൊന്ന് അവർക്ക് അതിന്റെ ആവശ്യമുണ്ട്. അവരൊരുപാട് ഗുണഭോക്താക്കളാണ്, അതുകൊണ്ട് അവർ ചേരത്തില്ല. പക്ഷെ എസ് എൻ ഡി പിക്ക് താഴെയുള്ള ജാതികൾ ഒരുപാടുണ്ടായിരുന്നു. അവരാരും എസ് എൻ ഡി പി ചേരാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? ഇഴവർ അതേന്നെ. അതുകൊണ്ട് എന്താ ചേരത്ത്? അതുകൊണ്ടല്ല, കാരണം ഇഴവരെന്ന് പറയുന്നത് വളരെ ഭൂരിപക്ഷമുള്ള ഒരു ഇതായിരുന്നു. ഏത് ഒരു സമുദായമായിരുന്നു. അപ്പൊ എസ് എൻ ഡി പി എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ സംഘടനയാണ്. ബാക്കി ന്യൂനപക്ഷ ജാതികൾ അവരൊക്കെ വളരെ ന്യൂനപക്ഷം വരുന്നു. പറയർ, പുലയർ, വേടർ, ഒരുപാട് ജാതികളുണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്ന് ഇതിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇതിന്റെ നേതൃത്വം ആരായിരിക്കും? അതാണ് പ്രശ്നം വന്നത്. അപ്പോ അവിടെയും അവർക്കെന്ത് വേണ്ടി വരും? മറ്റൊരു ജാതിയുടെ കീഴിൽ നിൽക്കേണ്ടി വരും. ഇത് എന്താണ്? ചരിത്രപരമായ ഒരു പ്രതിസന്ധി. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ ഒരു പ്രതിസന്ധിയാണ്. കാരണം ഗുരു ആഗ്രഹിച്ചതല്ല. ഗുരു പ്രത്യേകം പറഞ്ഞു, ഈഴവെന്ന് പറഞ്ഞാൽ അതൊരു ജാതിയെ കുറിക്കുന്നതല്ല. അതുകൊണ്ടെല്ലാം അവരും ഇത് ചേർക്കണം. പക്ഷെ ആരും ചേരാൻ വന്നില്ല. ചേരാൻ വരാത്ത ഇതാണ്. ചേർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ വീണ്ടും ഒരു മേൽക്കോയ്മേ അംഗീകരിക്കേണ്ടി വരും. കാരണം ഭൂരിപക്ഷത്ത് ജനാധിപത്യത്തിനും ഭൂരിപക്ഷത്തിനല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് എസ് എൻ ഡി പിക്ക് ഒരു സമുദായത്തെ വിട്ട് ഒരു ബഹുജന പ്രസ്ഥാനമായി വളരാൻ പറ്റില്ല. സമുദായ സംഘടനയായിട്ട് അത് അനുനിക്കാനും പറ്റത്തുള്ളൂ. ഒരു ബഹുജന, അത് ഗുരുവിന് മനസ്സിലായി. അത് മനസ്സിലായപ്പോഴാണ് ഗുരുദേവൻ പറഞ്ഞ് ഞാൻ ജാതിയും മതവും ഒക്കെ ഉപേക്ഷിച്ചത്. എങ്ങനെ? അല്ല, സമുദായ സംഘടന ആകാനേ പറ്റും. അതിന് കാരണം അന്നത്തെ ജാതി വ്യവസ്ഥ തന്നെയാണ് ഒരു കാരണം. മനുഷ്യർ പല ജാതികളിൽ തിരിഞ്ഞു നിൽക്കുകയും ഇപ്പോ ബ്രാഹ്മണന്റെ ബ്രാഹ്മണൻ കൽപ്പിച്ച ആ എന്താണ് അടികളെല്ലാം നായരുൾപ്പെടെ താഴെ എല്ലാവർക്കും ബാധകമായി. അപ്പൊ അവിടെ ഒരു തിരിവ് വന്നു. അപ്പൊ നായരോട് കിട്ടിയത് നായർ കൊടുത്ത അടികളെല്ലാം കൂടെ ചേർത്ത് ഇതാക്കി അതിന് താഴോട്ടുള്ളവര് എല്ലാവരും വാങ്ങി. അപ്പൊ ഈഴവരും കുറച്ചില്ല, അവർക്ക് കിട്ടിയ അടികളെല്ലാം കൂടെ ചേർത്ത് അവരും എന്ത് ചെയ്തു? അതിന് താഴോട്ടുള്ളവർക്ക് കൊടുത്തു. എങ്ങനെ? ഇല്ല, അത് അങ്ങനെ പറ്റും. സാമുദായികമായി നിൽക്കാൻ പറ്റും. കാരണം ഈ ജാതി എന്ന് പറയുന്നത് എസ് എൻ ഡി പി ഉണ്ടാക്കിയല്ല. ജാതി നേരത്തെ ഇവിടെ ഉണ്ട്. ജാതി എന്ന് പറയുന്നത് വളരെ രൂഢമൂലമായി സമൂഹത്തിന്റെ ഇടയില് ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിൽക്കുകയാണ്. അപ്പോ ജാതീയമായി ആവശ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഗുരു ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ആ സംഘടന ഒരു ജാതി സംഘടനയായി. പിന്നെ അതിൽ ചെയ്യാമായിരുന്നത് എസ് എൻ ഈഴവരെക്കാളും തല്ലുകൊണ്ടവരെ കൂടെ ചേർത്തിട്ടൊരു ബഹുജന സംഘടന ആക്കുക എന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഈ തല്ലുകൊണ്ടവർക്ക് ഇതിൽ വിശ്വാസമുണ്ടായിരുന്നു. ഈ തല്ലുകൊണ്ടവരും ഒരിക്കലും തല്ലുകൊടുത്തവരെ വിശ്വസിക്കില്ല. അതാണ്, ഈഴവരൊരിക്കലും നായന്മാരെ വിശ്വസിക്കത്തില്ല അല്ലേ. നായരെന്നൊരു പേര് പറഞ്ഞപ്പോ ശിവഗിരിയും എസ് എൻ പി ഒക്കെ ഇളകി മറിഞ്ഞതറിയാമോ? ഇവിടെ വെടിവെപ്പ് വരാണെന്ന് ഒറ്റ വാക്ക്. എന്തുകൊണ്ട്? അടി കൊണ്ടവരൊരിക്കലും അടി കൊടുത്തവരെ വിശ്വസിക്കത്തില്ല. അത് തന്നെയാണ് താഴോട്ട് സംഭവിക്കുന്നത്. ഈ താഴോട്ട് വരുന്ന ജാതികളെല്ലാം അവർക്ക് ഈഴവരിൽ നിന്നും പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മാറ്റാനും ഗുരു തന്നെ ശ്രമിച്ചത്. ഗുരു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ താഴെ ഉള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്. അത് കണ്ടിട്ട് വേണം നിങ്ങൾക്ക് മേളിലുള്ളവർ നിങ്ങളോട് പെരുമാറുകയാണ്. ഈ താഴെ മേളെന്ന് പറയുന്ന അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ സാമുദായിക ധ്രുവീകരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അപ്പോ ഇത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. ഇന്ത്യയിലൊരു ജനാധിപത്യ സംവിധാനവും ഒരു നിയമവ്യവസ്ഥയൊക്കെ വരുന്നതിന് മുമ്പാണ് ഗുരു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ജാതീയമായ അവശതകൾ പരിഹരിക്കുക, അതിന് ഗുരു കണ്ട ഒരു നിർദ്ദേശം മനുഷ്യ ഒരു ജാതിയാണ്. അപ്പോൾ അതുകൊണ്ടായാലും ജാതി ചിന്തിക്കരുത്, പറയരുത്, ചോദിക്കരുത്, അങ്ങനെ ഒരു അതിന്റെ ഗുരുവിന് യാതൊരു മാറ്റമില്ല. ജാതി ഇല്ലാത്തതാണ്. അതുമാത്രമല്ല ഗുരു പറഞ്ഞിട്ടുണ്ട് സർക്കാരിനോട് ചോദിച്ച് അനുവാദം വാങ്ങണം സർക്കാർ റെക്കാർഡുകളിൽ ജാതി വരരുത് എന്നുവരെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് ആ കാലം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രാജഭരണകാലമാണ്. അപ്പൊ അന്ന് ഗുരു കണ്ടത് ഗുരു എന്താണ് വളരെ ആർജവമുള്ള ഒരു നിലപാടാണ് ഗുരു എടുത്തത്. ജാതി ചിന്തിക്കരുത്, പറയരുത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോവുകയാണ്, എന്നാലും ചോദിച്ചുകൊണ്ട് പറയാം. അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. പക്ഷേ സ്വാതന്ത്ര്യം വന്നു, ഭരണഘടന വന്നു, അപ്പോൾ കാര്യങ്ങളെല്ലാം മാറി വന്നു. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി മുമ്പിൽ നിന്ന് എന്താണോ ഇവിടെ ജാതീയമായി അവശതയാണ് അനുഭവിച്ച ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോ അങ്ങനെ അവശത അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ അധികാരത്തിൽ വരുന്നതിന് അന്ന് യാതൊരു സാധ്യതകളും ഇല്ല. അന്ന് പ്രധാനമായി വന്നത് മഹാത്മാഗാന്ധിയും അംബേദ്കറും തമ്മിൽ വഴക്കുണ്ടാകുന്ന ഈ ഒരു വിഷയത്തിലാണ്. അപ്പോ അംബേദ്കർ എന്നാവശ്യപ്പെട്ടത് ജാതികൾക്ക് പ്രത്യേകമായി സീറ്റ് കൊടുക്കണം അസംബ്ലിയിലേക്ക്. ഗാന്ധിജി പറഞ്ഞു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദു ജാതിയുമായി വിഭജിക്കും. ഇന്നത്തെ രീതിയിലല്ല, ജാതികൾക്ക് ഒരേ ജാതിയിൽപ്പെട്ടവർ അവരുടെ ഒരാളിനെ തെരഞ്ഞെടുത്തയക്കും, എന്നാലേ അവർ ആ ജാതിക്ക് വേണ്ടി സംസാരിക്കത്തുള്ളൂ. ഇതായിരുന്നു അംബേദ്കറുടെ ആവശ്യം. ഗാന്ധിജി അതിനെ അനുകൂലിച്ചു. ഗാന്ധിജി പറഞ്ഞു അങ്ങനെ വന്നാൽ ഹിന്ദു സമൂഹം വിഭജിക്കുന്നു. അപ്പൊ അംബേദ്കർ പറഞ്ഞു ഹിന്ദു സമൂഹം ഇതിനകം തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ജാതിയുടെ പേരിൽ, ഇനി വിഭജിക്കാനൊന്നുമില്ല. ജാതീയമായ രീതിയിൽ വിഭജിച്ച ഒന്നാണത്. അപ്പൊ ഇനി ഇതിന്റെ പേരിൽ എങ്ങനെ വിഭജിക്കുന്നത്? അപ്പോ പറഞ്ഞു അങ്ങനെ ഈ ഗാന്ധിജിയുടെ ജീവൻ അത്ര വലിയ വിലയുള്ള കാര്യമൊന്നുമില്ല, അയാൾ ചാവുന്നെങ്കിൽ ചാവട്ടെ, എന്റെ സമുദായങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് ഉറച്ചു. ഗാന്ധിജിയുടെ സ്ഥിരം പരിപാടി എന്ന് തുടങ്ങി എന്താണ്? പട്ടിണി കിടക്കുക. ഗാന്ധിജി പട്ടിണി കിടക്കാനും തുടങ്ങി. അവസാനം ഇത് വലിയ രൂക്ഷമായി. അവസാനം ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ കൊണ്ടുവന്നു. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഒരു അനന്തരഫലമായിട്ടാണ്, കാരണം ഭയങ്കരമായ സമ്മർദ്ദം വന്നപ്പോ അംബേദ്കർക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു. സ്വമനസാലയല്ല, എന്നെ ഈ കഴുമരത്തിൽ കെട്ടിത്തൂക്കിയാലും ശരി, ഞാൻ എന്റെ സമുദായത്തെ വിട്ടുകൊടുക്കുകയില്ല എന്നൊക്കെ പരസ്യമായി അംബേദ്കർ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. കാരണം ഗാന്ധിജി മരിച്ച വലിയ പ്രശ്നമാവും, വലിയൊരു, കാരണം അന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ഗാന്ധിജി അവതാരമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന കാലമായിരുന്നു. ഗാന്ധിജി ആണെങ്കിൽ ഒരു സമർത്ഥനായ പൊളിറ്റീഷ്യനാണ്, അത് മറ്റൊരു കാര്യം. ഗാന്ധിജിയുടെ അവസാനത്തെ ഇടവാണ് എന്റെ ഈ സത്യാഗ്രഹം. അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയും, ആൾക്കാരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യും. ഞാൻ ഇപ്പൊ ചത്തുകളെയും എന്ന് പറയുന്ന ഒരു രീതി. എന്തായാലും അവസാനം അംബേദ്കർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അതിൽ നിന്നാണ് പിന്നെ എന്തു വന്നത്? റിസർവേഷൻ എന്ന് പറയുന്നു ഒരാശയമാണ്. അപ്പൊ അത് പിന്നെ ഭരണഘടനയും വന്നു. അത് ഭരണഘടന വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? ഭരണഘടന നൽകുന്നവര് അവകാശമായി മാറി റിസർവേഷൻ. അപ്പൊ ജാതി എഴുതേണ്ടി വന്നു. അപ്പൊ ഗുരുദേവന്റെ ഒരു ആദർശം എന്ന് പറയുന്നത് എന്താണോ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് റിസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനാപരമായ ഒരവകാശമാണ്. അപ്പോ അതിന് പിന്നെ ജാതി പറയാതെ അത് നടക്കത്തില്ലല്ലോ. പക്ഷെ ഈ ഒരു പ്രശ്നം കോട്ടുകോയിക്കൽ വേലായുധൻ ഗുരുവിന്റെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്. ജാതി പറയാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതി, അദ്ദേഹം എഴുതിയ ജീവചരിത്രത്തിൽ ജാതി പറയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സർക്കാരിൽ നിന്ന് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി? അപ്പൊ ഗുരു പറയുന്നു, അത് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊരു സംഘടന ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അത് എങ്ങനെ, ഏത് രീതിയിൽ, അതിനെക്കുറിച്ച് പിന്നെ അദ്ദേഹം ചോദിച്ചതായിട്ടോ ഗുരു മറുപടി പറഞ്ഞതായിട്ടോ ഒന്നും കാണുന്നില്ല. ഇത്രയും ഗുരു അതിനെക്കുറിച്ച് സമാനം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പറ്റത്തില്ല. അത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് അങ്ങനെയുള്ള ചില പരിഹാര ക്രിയകൾ വേണ്ടിവരും. അങ്ങനെയാണ് അത് ഭരണഘടനയിൽ വന്നു അവകാശമായി മാറി വന്നത്. അപ്പോ അത് വേണ്ടിവരും. അതിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ഇന്ന് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അത് ഒരു യാഥാർത്ഥ്യമായി ഇന്നുണ്ട്. പക്ഷെ ഗുരുവിന്റെ കാലത്ത് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നില്ല. ഗുരു അതിനെ വളരെ ആദർശപരമായാണ് സമീപിച്ചത്. അതിപ്പോ ജാതിയുമായി സംഘടിക്കുക എന്ന് പറയുന്നത് അത് ഇപ്പൊ എല്ലാ ജാതികളുടെയും പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു ജാതിയുടെ പ്രശ്നമാണ്. എല്ലാ ജാതികളും ഇന്ന് വിചാരിക്കുന്നു ജാതിയുമായി സംഘടിക്കണം, ജാതിയുമായി നിലനിൽക്കണം. അതിലിപ്പോ എന്താ പൊതുമ ജാതി നേരത്തെ ഉള്ളതല്ലേ? ഈ ജാതി സംഘടന എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതാണ് ഭാരതത്തിൽ. അതിന് പുതുതായിട്ട് എന്താ ഉള്ളത്? പണ്ട് ഇതിന് പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ഇല്ല, ഇപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട്. ഇത്രയല്ലേ ഉള്ള വ്യത്യാസം. അല്ല, ജാതി എന്ന് പറയുന്ന ഒരു ഈ ജാതിയുമായി ആരെങ്കിലും സംഘടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പുതുമയുള്ള കാര്യമല്ല. അത് സനാതനമാണ്. അതിനാണ് ഇവിടെ സനാതനം എന്ന് പറയുന്നത്. അതിനെന്താ പുതുമയുള്ളത്? എല്ലാവരും ജാതിയുമായിട്ടാണ് നിൽക്കുന്നത്. അതിന് പുതുമയുള്ള ഒരു കാര്യമേ അല്ല. അത് പണ്ടേ ഉണ്ടത്. പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് എന്താ പുതുമ? പിന്നെ ചുരുക്കം ചില വ്യക്തികളത് വേണമെങ്കിൽ ഇപ്പോ ഗുരുവിനെ പോലെ ചിന്തിച്ചവര് ജാതിയുമായി ചിന്തിക്കാതിരിക്കാം. ഞാൻ എന്നെ ജാതിപ്പെട്ടവനല്ല, മനുഷ്യനാണെന്ന് ചിന്തിക്കാം. അത് കേവലം വ്യക്തികളിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്. സാമുദായികമായി എല്ലാവരും ജാതിയുമായി തന്നെയാണ് പണ്ട് നിന്നത്, ഇന്നും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പഴയകാലത്ത് നിന്നത് എന്റെ താല്പര്യങ്ങൾ വേറെ, ഇന്ന് നിൽക്കുന്നതിന്റെ താല്പര്യങ്ങൾ വേറെ. അത് നോക്കുകയാണെങ്കിൽ വേറൊരു സമയത്ത് ചർച്ച ചെയ്യാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണോ, ഈ ജാതീയമായ വേർതിരിവ് എന്ന് പറയുന്നത് നേരത്തെ കൂടെ നിലനിന്നതാണ്, അതാരും പ്രത്യേകിച്ച് ഉണ്ടാക്കിയതല്ല. അതില് കൊണ്ടുവന്ന എന്താണ്? അയിത്തവും അനാചാരങ്ങളും ഒക്കെയാണ് ഈ സ്മൃതികൾ കൊണ്ടുവന്നത്. നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയണം. അപ്പോ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ബ്രാഹ്മണരൊഴികെ ആരും തന്നെ ചാതുർവർണ്ണത്തിൽപ്പെടുന്നവരല്ല. അപ്പോ സനാതന ധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണ്. ആ ചാതുർവർണ്ണയത്തെ അല്ല ഗുരു പരിഷ്കരിച്ചത്, അതല്ല ഗുരുവിന്റെ മതപരിഷ്കരണം, അതല്ല ഗുരുവിന്റെ ആചാര പരിഷ്കരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വ്യക്തമായ പിന്നെ സനാതന ധർമ്മങ്ങൾ വേറെയാണ്, സനാതന മൂല്യങ്ങൾ വേറെയാണ്. പിന്നെ ഇനി ഹിന്ദു മതത്തെയാണോ പരിഷ്കരിച്ചത് എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പൊ ഹിന്ദു മതം എന്ന് പറയുന്നത് ഇപ്പോ പഴയ കാലത്ത് അത് ഉപയോഗിച്ചിരുന്നത് ഹിന്ദു മതം എന്നല്ല, ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് ഹിന്ദുക്കളെന്നാണ്. മതം എന്നുള്ളത് പിൽക്കാലത്ത് വന്ന ഒരു കാഴ്ചപ്പാടാണ്, ഹിന്ദുസ്ഥാൻ. ഈ ഇപ്പൊ മലയാളി എന്ന് പറഞ്ഞ എന്താ? അപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ അതിൽ നായരെന്നോ നമ്പൂതിരി എന്നോ ഈഴവരെന്നോ ഉണ്ടോ? ഇല്ലല്ലോ. മലയാളിയാണെന്ന് വെച്ചാൽ മലയാളി. ഈ മലയാളി എന്ന് പറയുന്നവരാണ് പഴയകാലത്ത് ഹിന്ദുക്കളെന്ന് പറഞ്ഞിരുന്നത്. അപ്പോ അതിനെ പിന്നെ എന്ത് ചെയ്തു? ഒരു ഹിന്ദു മതമാക്കി. അപ്പോ ഹിന്ദു മതമാകുമ്പോ ഇന്ന് ഹിന്ദുത്വവാദികളും പറയുന്ന എന്താണ്? ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബൌദ്ധരും ജൈനരും എല്ലാവരും ഹിന്ദുക്കളാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൂടെ സമ്മതമാണോ എന്ന് ചിന്തിക്കണം. അത് അവർക്ക് ഒരു സമ്മതമാകുന്ന കാര്യമില്ല. അവരത് ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളാണെന്ന് അവർ പറയത്തില്ല. കാരണം അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും വരുന്ന വ്യത്യാസം അവരുടെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ആചാരങ്ങളും തന്നെയാണ്. ഇപ്പൊ ക്രിസ്ത്യാനിയുടെ വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം, അവരുടെ ആചാരങ്ങൾ, പള്ളി, പ്രാർത്ഥന, അവരുടെ പ്രമാണം, ബൈബിൾ, അതെല്ലാം മുസ്ലിമിന്റെ. അപ്പൊ ഇവര് രണ്ടുപേരും രണ്ട് മതങ്ങളായിട്ട് തന്നെ. ഇനി അത് കഴിഞ്ഞ് ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ഹിന്ദുക്കളെന്ന് പറയും? ഇതൊക്കെ ഒഴികെയുള്ള ഇന്ത്യയിലുണ്ടായ മതങ്ങളാണ് ഹിന്ദുക്കൾ എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളെന്ന് ഏതിനെ പറയും? ഹിന്ദുവിലുണ്ടായ പിന്നെ ബൗദ്ധന്മാര്, സിഖുകാര്, ജൈനന്മാര്, ഇവരെല്ലാം വേറെ വേറെ മതങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അവരൊക്കെ ഹിന്ദുക്കളെന്ന് പറയാൻ പറ്റും, അതും വിട്ടു. പിന്നെ ഹിന്ദുക്കളെന്ന് ആരെ പറയും? ചാതുർവർണ്ണയം അവരെ പറയും. അപ്പോൾ അവരെ പറയണ ശരി, അവരെ ഹിന്ദുക്കളെന്ന് പറയാം. അപ്പോഴും പിന്നെ കിടക്കുന്ന എന്താണ്? ബാക്കി ജാതികൾ, പുറം ജാതികൾ, ആദിവാസികൾ. അപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ ആരെന്ന് നിർവചിക്കുക വളരെ പ്രയാസമാണ്. അപ്പോൾ ഏത് ഹിന്ദുവിനെ പരിഷ്കരിച്ചത്? പിന്നെ ഇപ്പോ ഗുരുവിന്റെ പരിഷ്കരണം നടത്തിയ ജാതികൾ, ഇവർക്ക് ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു. എന്താണോ ദേവീ ദേവന്മാരുടെ വിശ്വാസങ്ങൾ, അതൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതലും ഒരു ദ്രാവിഡമായ വിശ്വാസങ്ങളായിരുന്നു. അതായത് കേരളം, തമിഴ്നാട് ഈ പ്രദേശങ്ങളൊക്കെ വ്യാപിച്ചിരുന്ന ഒരു വിശ്വാസമാണ്. അതിന് പ്രധാനമായ തെളിവാണ് മുരുകൻ. മുരുകന് വടക്കേ ഇന്ത്യയിലും മുരുകൻ അമ്പലങ്ങളൊന്നുമില്ല. ശിവന്റെ ഒരു സൺ എന്നുള്ള ഒരു പരിഗണനയേ ഉള്ളൂ. അധികം കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒരു ആരാധനയൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മുരുകൻ കഴിഞ്ഞ് എന്തുമാണ്? അപ്പൊ ഈ മുരുകമതം എന്നൊക്കെ പറയുന്ന ഒരു ദ്രാവിഡ സംസ്കാരമാണ്. അപ്പൊ ഈ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങളുമല്ല. അത് ദ്രാവിഡ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അത് ഈ ബഹുഭൂരിപക്ഷത്തിനും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അത് വളരെ പ്രാകൃതമായിരുന്നു. അതുകൊണ്ടാണ് ഗുരു എന്താണോ സർപ്പം തുള്ളലും കോഴിവെട്ടും ഒക്കെ നിരോധിച്ചത്. അതൊക്കെ നിരോധിച്ചിട്ട് ബഹുഭാര്യാത്വം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ട് ഈ ഇതിനു വേണമെങ്കിൽ നമുക്കൊരു ദ്രാവിഡ സംസ്കാരം എന്ന് വിളിക്കാം. അവർക്ക് ഈ 14-ാം നൂറ്റാണ്ട് മുതൽ ഈ പറയുന്ന അയിത്തവും അനാചാരങ്ങളൊക്കെ നടപ്പിലാക്കിയതുകൊണ്ട് അവരിലുണ്ടായിരുന്ന പല നല്ല ആചാരങ്ങളും ലോപിച്ചു പോയതാണ് ഇങ്ങനെ ആയത്. ഈ ഈഴവരൊന്നും പണ്ടേ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചത് കൊണ്ട് ഒരു ലോകം വന്നു. അപ്പൊ ഗുരു എന്ത് ചെയ്തു? അതിനെ ഒന്ന് പരിഷ്കരിച്ചു. പക്ഷെ ആ പരിഷ്കാരത്തെ ഹിന്ദുമത പരിഷ്കാരം എന്നാണ് പറയണെങ്കിൽ പൊതുവെ അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ രേഖാമൂലം സർക്കാരിന്റെ രേഖയിലൊക്കെ എന്താ എഴുതുന്നത്? ഹിന്ദു എന്നല്ലേ എഴുതുന്നത്. വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ ഹിന്ദുമത പരിഷ്കാരം എന്ന് പറയാം. പക്ഷെ ആ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ അത് വടക്കേ ഇന്ത്യയിലൊന്നും പ്രചരിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഹിന്ദുമതമല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. അതുകൊണ്ടാണ് പറയുന്നത് അത് സനാതനധർമ്മ പരിഷ്കാരം അല്ല. ഹിന്ദുമതമെന്ന് പറഞ്ഞാലും അതൊരു ദ്രാവിഡ ജാതികളിൽ വന്ന പരിഷ്കാരം, അങ്ങനെ പറയാൻ പറ്റും. അതിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തികച്ചും ഒരു ദ്രാവിഡമാണ്. അതൊന്നും ഒരിക്കലും മനുഷ്യൻ നിലനിർത്താൻ പറ്റില്ല. ഈ ജാതിയും അതും എല്ലാം കുറച്ചു കാലം കഴിയുമ്പം എന്തോരും ഇതെല്ലാം മനുഷ്യൻ വലിച്ചെറിഞ്ഞ് കളയും. ഇതുകൊണ്ടൊന്നും യാതൊരു ഉപയോഗമില്ലാതെ. കാരണം ഒന്നുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കുന്ന എന്തെങ്കിലും ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ റിസർവേഷൻ ഉള്ളത് കൊണ്ട് ജാതി നിലനിൽക്കും. അപ്പൊ ഈ റിസർവേഷന്റെ ആവശ്യമില്ലാത്ത ഒരു കാലം വന്നാൽ പിന്നെ ജാതി എന്തിനു നിലനിൽക്കും? അതെ, അപ്പൊ അത് മനുഷ്യൻ പുരോഗമിക്കുന്നു. അങ്ങനെ വരുമ്പോ പിന്നെ ജാതി നിലനിൽക്കേണ്ട ആവശ്യമില്ല, മതവും നിലനിൽക്കത്തില്ല. അതായത് മനുഷ്യൻ ചിന്താപരമായി പുരോഗമിക്കുമ്പോ, കാരണം ഇതൊക്കെ ഏതാണ്, ഇതൊക്കെ പ്രാകൃത മനുഷ്യന്റെ സൃഷ്ടികളാണ്. നമ്മളീ പറയുന്ന ഏത് മതം എടുത്തു നോക്കിയാലും 1500 വർഷം പഴക്കമുള്ളതാണ്. അന്നത്തെ അവസ്ഥയിൽ നിന്നും മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു. ഇതൊന്നും എന്നും കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളല്ല. ഇതൊന്നും സനാതനമെന്ന് വെറുതെ പഴയ ആൾക്കാർ ആഗ്രഹിച്ചാണ്, ഇന്ന് ശങ്കരാചാര്യരെ പോലെയുള്ളവരൊക്കെ ആഗ്രഹിച്ചാണ്. ഇതൊന്നും നിലനിൽക്കണം, ഒരിക്കലും നിലനിൽക്കില്ല. ഇനി വരുന്ന തലമുറ ഇതൊക്കെ കളയും. കാരണം അത് പ്രധാനമായ അതിൻ്റെ ഒരു അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ എല്ലാ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും കേരളത്തിൽ വിശേഷിച്ചും ജാതിയും മതവും നോക്കാതെ വിവാഹം നടക്കുന്നുണ്ട്. അങ്ങനെ വിവാഹം നടക്കുന്ന സമയത്ത് ഒരു ചെറിയ സംഘർഷം വരുമെങ്കിലും കുറച്ച് കഴിയുമ്പം കാണാം. അതിന് ഇങ്ങനെ വരികയാണെങ്കിൽ, ഇതിങ്ങനെ സാർവത്രികമായി വരുമ്പോൾ അത് ഓരോ ദിവസവും പുരോഗമിച്ച് വരികയാണ്. കാരണം പഴയതുപോലെ വിവാഹം അച്ഛനും അമ്മയും കൂടെ പോയി തീരുമാനിക്കുന്ന കാലം അത് പോയി. ഇന്ന് പിള്ളേർ പഠിക്കുന്നിടത്തോ ജോലി ചെയ്യുന്നിടത്തോ വെച്ചൊക്കെ എന്ത് ചെയ്യുന്നു, അവർ തീരുമാനിക്കുകയാണ് ഇന്നാര്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു വളരെ യാഥാസ്ഥികമായ വലിയ പാരമ്പര്യമൊക്കെ ഉള്ള ഒരു നായർ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ജോലി സ്ഥലത്ത് വെച്ച് ഒരു ഈഴവ പയ്യനെ സ്നേഹിച്ചു. അവർ ഭയങ്കര സങ്കടത്തിലായി. അവര് എന്നെ, എന്നാൽ അവര് നല്ല മനുഷ്യരാണ്, ആത്മീയ ബോധമുള്ളവരാണ്. പിന്നെ ഇതൊന്നും ജാതീയമായ അകൽച്ചയൊന്നും വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, ഈ ചില ആൾക്കാർക്ക് ചില കുലമഹിം ഈ പാരമ്പര്യമൊക്കെ ഉണ്ട്, അതവർക്കൊരു പ്രയാസം. അവരെന്നെ പലയിടത്തും അന്വേഷിച്ചു. ഞാനിപ്പോൾ ആർക്കും പിടി കൊടുക്കാതെ നടക്കുന്നുണ്ട്. ഇവിടെ പോലും വിളിച്ച് അന്വേഷിച്ചു എന്നെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ. അവസാനം എന്തായാലും ഞാൻ എന്നെ ബന്ധപ്പെട്ട്, അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അവരുടെ ബന്ധുക്കൾ മറ്റുള്ളവർ, അവരൊക്കെ ഈ കുലമഹിമയുള്ളവരാണ്, അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ പറയും ഞങ്ങൾ ഇത് അംഗീകരിക്കാം, പക്ഷെ മറ്റുള്ളവർ സഹകരിക്കും. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഇന്നും ഒരു നായർ മഹത്വം ഇരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഇതിപ്പോ ആ പെൺകുട്ടി ആ പയ്യനെ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. ആ കാലം പോയി, അത് മനസ്സിലാക്കുക. ജാതിയോ മതമോ അതൊക്കെ കളയുക. ഇന്ന് ആര് ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അവരാണ്. നിങ്ങളെന്തിനാണ് ഇത് ഇടപെടാൻ പോകുന്നത്? നിങ്ങളിത് ഇടപെടാൻ പോകുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അത് പറഞ്ഞ അത് ഈ പയ്യൻ ഇത് നാളെ തകർന്നു പോയത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകാൻ വേണ്ടി നടത്തി കൊടുക്കുന്ന എത്ര എണ്ണം ദൈവോത്സാഹമോ എത്രയോ പേര് നിങ്ങൾ എന്താണ് ജാതകം നോക്കി ഗംഭീരമായ കല്യാണം നടത്തി ആറുമാസം കഴിയുമ്പോൾ പെണ്ണ് വീട്ടിൽ വന്നിരിക്കുന്നില്ല. അപ്പൊ അത് നിങ്ങളുടെ കയ്യിലല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് 90% സമ്മതമായി. എന്നാലും ഒന്നുകൂടെ നോക്കാൻ പെണ്ണിന്റെ മനസ്സ് മാറുമെന്ന്. അപ്പൊ ഈ രീതിയിൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാറുമ്പോ പിന്നെ അങ്ങനെ ജനിച്ചു വരുന്ന തലമുറയ്ക്ക് ഇതാണ് ഇതിന്റെ ഒരു വഴി. പിന്നെ ഇതിനോടൊന്നും വലിയ പ്രതിപത്തി തോന്നത്തില്ല. പിന്നെ ഈ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവര് കൂടുതൽ ബൗദ്ധികമായും വികാസം പ്രാപിച്ചു വരികയാണ്. അപ്പൊ അവർക്ക് മത്സരിക്കുന്നതും ജയിക്കുന്നതും ഒക്കെ അവർക്കൊരു പ്രശ്നമില്ലാതെ വരും വരുന്ന തലമുറ. അപ്പോൾ അവർക്ക് പ്രത്യേക പരീക്ഷയുടെ ആവശ്യമില്ലാതെ അതൊരു പരിചയരുടെ ആവശ്യമായിരുന്നു. കാരണം അത് പിന്നോക്ക അവസ്ഥ ഉള്ളതുകൊണ്ട് ഭാവിയിൽ അതൊന്നും ആവശ്യമില്ലാതെ വരും. അത് മറ്റൊരു വിഷയം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്? ഗുരു ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയക്കാർ പറയുന്ന ഹിന്ദുമതത്തെയും ഗുരു പരിഷ്കരിച്ചിട്ടില്ല, മനസ്സിലാകും. അതിനെയും ഗുരു പരിഷ്കരിച്ചിട്ടില്ല. സനാതനധർമ്മത്തെയും പരിഷ്കരിച്ചിട്ടില്ല. പ്രാദേശികമായി നിലവിലിരുന്ന ചില സമുദായങ്ങളുടെ ഇടയിൽ ഗുരു ആചാരപരിഷ്കാരവും മതപരിഷ്കാരവും നടത്തി. അതൊരു വളരെ വിശാലമായ അർത്ഥത്തിലാണ്. പക്ഷെ ഗുരു തന്റെ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തിലോ ജാതിയിലോ ഒതുങ്ങിപ്പോണമെന്ന് ആഗ്രഹിച്ചില്ല. അതിന് എന്താണ് മാനവികമായ ഒരു കാഴ്ചപ്പാടിലാണ് ഗുരു ഇതെല്ലാം പറഞ്ഞത്. പക്ഷെ അന്നത്തെ സാമുദായികമായ അകൽച്ച കൊണ്ടെന്ത് ചെയ്തു, അതിനങ്ങനെ ഒരു സാർവത്രികത വന്നില്ല. എല്ലാവരും സ്വീകരിക്കത്തക്ക ഒരു ചുറ്റുപാടായിരുന്നില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്തു, അത് ജാതീയമായി ഒതുങ്ങി എന്നുള്ളതാണ്. അല്ല, ജാതി ഇന്നിപ്പോ ആരെങ്കിലും സൃഷ്ടിച്ചതോ ഒന്നുമില്ല. അതൊക്കെ നേരത്തെ 56 പറഞ്ഞ പോലെ എന്താണോ, ഇവിടെ ആരും പ്രത്യേകിച്ച് ജാതിയൊന്നും ഉണ്ടാക്കിയതല്ല. ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിലനിൽക്കുന്നതാണ്. അല്ല, അതൊക്കെ അതിനൊക്കെ ഒരു നൈതികത എന്ന് പറയും, മനസ്സിലായി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു സംഘടനയും ജാതി ഉണ്ടാക്കിയിട്ടില്ല. അത് തെറ്റായ ധാരണയാണ്. ഏതെങ്കിലും സംഘടന ജാതി ഉണ്ട്, ഇപ്പൊ ബ്രാഹ്മണ മഹാസഭ എന്താണ് യോഗക്ഷേമ സഭയുണ്ട്, അവര് എന്താണ് ബ്രാഹ്മണ ജാതി ഉണ്ടാക്കി. ഒരു സംഘടനയും ജാതി ഉണ്ടാക്കിയില്ല. ജാതി ഇവിടെ നേരത്തെ ഉള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ജാതിക്ക് പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടായി, ഇത്രയേ ഉള്ളൂ. മിടുക്കന്മാര് കാശുള്ളവർ എന്ത് ചെയ്തത്, അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയി, ഇത്രയും. ഇനി അതിലെന്തെങ്കിലും പരിഷ്കാരം വേണമെന്ന് പറയണമെങ്കിൽ ഈ ജാതിയിലുള്ള പരിഷ്കാരം വരുത്തേണ്ടത്. പിന്നെ എന്തിനാണ് പ്രസിഡന്റിലും സെക്രട്ടറിയിലും ഒക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, അത്രയേ ഉള്ളൂ. അതിനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ പറയണ. അല്ലാതെ ഇവിടെ ഒരു സംഘടനയും ജാതി ഉണ്ടാക്കിയിട്ടില്ല, അത് ഇവിടെ ഉള്ളത് തന്നെയാണ്. പിന്നെ സംഘടനകളോട് ഗുണമുണ്ടായിട്ടുള്ളത് എന്താണോ, ഈ ജാതികളിൽ ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ, ഐത്തം പോലെയുള്ള ദുരാചാരങ്ങൾ, അതിന് മാറ്റം വന്നു. രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഈ പറഞ്ഞ എല്ലാ ജാതികളിൽ നിന്നും ആൾക്കാർ കടന്നു വരാനിടയായി. ഇതൊക്കെ വലിയ നേട്ടമാണ്, അതൊക്കെ ഈ സംഘടനകളുടെ നേട്ടമാണ്. രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് മറ്റെവിടെയാണ് കേന്ദ്രീകരിച്ചിരുന്നത്? ചില പ്രത്യേക ജാതികളിലാണ് കേന്ദ്രീകരിച്ചത്. അതിപ്പോ മാറി, എവിടെ നിന്നും ആൾക്കാർക്ക് അങ്ങോട്ട് മാർച്ച് ചെയ്യാന്നുള്ള ഒരു സൗകര്യം ഉണ്ടായി. അതൊക്കെയാണ് ഈ സംഘടനകളുടെ ഇത്. മറ്റത് എന്താണോ, ഈ മനുഷ്യൻ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ കേട്ട് ചാടി വീഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ പൊള്ളയായ വാചമടികളാണ് ഈ എന്താണ് മതാതീയ ആത്മീയത എന്ന് പറയുന്നത്. അതിന് വെർബലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്നുവെച്ചാൽ വാചമടി. ഈ സമൂഹത്തിൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കണം. മനസ്സിലായോ? അതല്ലാതെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇളക്കി പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർ വസ്തു യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. പക്ഷേ കേൾക്കുമ്പം ഭയങ്കര എന്തോ സംഭവമാണെന്ന് തോന്നും. അതുപോലെ ഈ ഒരു സംഭവമാണ് ഈ പറയുന്ന ഈ സംഘടനകളാണ് ജാതി ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നു. സംഘടനകളുകൊണ്ട് ജാതീയമായ അകൽച്ചകൾ കുറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു കാലം കഴിയുമ്പോൾ ഈ സംഘടനകൾ എന്ത് ചെയ്യും? ഇല്ലാതാകും. അതിനൊരു സംശയവും വേണ്ട. മനുഷ്യൻ പുരോഗമിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അതാണ് അതിൻ്റെ ഇത്. എന്തെല്ലാം അവിടെ നിന്ന് ഇല്ലാതെ പോയി. അതുപോലെ ഇതുമൊക്കെ ഇല്ലാതാകും. അതുകൊണ്ട് ബാക്കി പറയുന്നതിനെ പറയുന്നതാണ് വെർബലിസം എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ വാചമടിക്കുക അത് മതാതീയ എന്നൊക്കെ പറയുന്നു. ആ മതാതീയത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ ചില ചോദ്യങ്ങളാണ് കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് കളയരുത്, ചിന്തിക്കണം. മനസ്സിലായോ? എന്താ ഈ പറഞ്ഞത് കേട്ട് എന്ന് കേട്ട് കളയേണ്ട കാര്യങ്ങളല്ല. ഇന്ന് ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാതെ സംസാരിക്കുന്നവരാണ്. വെർബലിസമാണ് കൂടുതലുള്ളത്. അപ്പോൾ പ്രായോഗികമായി ചിന്തിക്കുന്നവരല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ പറഞ്ഞ് ശരിയാകണമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ചിന്തിച്ച് ശരി കണ്ടെത്തിയാൽ മതി. ഞാൻ പറയുന്നത് കൂടുതൽ ശരിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, തെറ്റുണ്ടെങ്കിൽ അത് തള്ളിക്കളയാം. പക്ഷെ ചിന്തിക്കണം. ഇത് കേട്ടുകൊണ്ടൊന്ന് കക്ഷത്ത് വെച്ചിട്ട് മുറിയിൽ പോയി കിടന്ന് ഉറങ്ങരുത്. ഇതിന്നത്തെ സമൂഹം നേരിടുന്ന വിഷയങ്ങളാണ്, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അത് ചിന്തിക്കണം.